അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഹയ്യ അല സ്വലാത്ത് ഹയ്യ അല ഫലാഹ് قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا